ജന്മനാജാതി എന്ന് പറയുന്നത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ? എന്താ ഏത് കാര്യം കേൾക്കുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒന്ന് ആലോചിച്ച് മറുപടി പറയാം. ആലോചന ഒരുപാട് വേണം. ഗുരു പറയുന്നത് ജന്മനാജാതിയാണ്. എന്തുകൊണ്ട്? മനുഷ്യരെല്ലാം ജന്മന ഒരു ജാതിയാണ്, മനുഷ്യജാതിയാണ്. അപ്പൊ ഗുരുവിന്റെ സിദ്ധാന്തം അനുസരിച്ച് ജന്മനാജാതി ആണ്. ജനിക്കുമ്പോഴേ എല്ലാവർക്കും ഒരു ജാതി ഉള്ളൂ, അതാണ് മനുഷ്യജാതി. പെട്ടെന്ന് കയറി പറഞ്ഞുകളയത് ഈ പ്രഭാഷണങ്ങളൊക്കെ കേട്ടുള്ള പരിചയം വെച്ചു അങ്ങനെ ജന്മനാജാതി സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ മറ്റ് നിലവിലിരിക്കുന്ന ഒന്നും ജാതിയല്ല എന്നുള്ളതാണ്. ജന്മനാണോ അല്ലേ എന്നുള്ളതല്ല, അതൊന്നും ജാതിയേ അല്ല. ഇത് കൃത്യമായി മനസ്സിലാക്കണം. ചോദിച്ചാൽ തെറ്റാതെ മറുപടി പറയും. അപ്പൊ ഗുരു ജന്മനാജാതിയുടെ ആളാണ്. ഒരു ജാതിയുള്ളൂ, മനുഷ്യജാതി, അത് ജന്മനാണുള്ളത്. മറ്റുള്ള ജാതികളോ ജന്മനയാണോ കർമ്മണയാണോ രണ്ടുമുണ്ട്. വേറെ ഒരു ജാതിയും ജന്മം കൊണ്ടുമില്ല, കർമ്മം കൊണ്ടുമില്ല, ഗുണം കൊണ്ടുമില്ല, ഒന്നും ഒരു ജാതിയും. ഇതാണ് ഗുരുവിന്റെ ആവശ്യം. എന്തുകൊണ്ട്? ജന്മനാജാതി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുണകർമ്മങ്ങൾ കൊണ്ട് ഇങ്ങനെ ജാതി വരും. അപ്പൊ നിലവിലിരിക്കുന്ന ഒരു ജാതി ജന്മനായുമല്ല, കർമ്മണയുമല്ല, ഗുണങ്ങൾ കൊണ്ടുമല്ല, ഒന്നുമല്ല. ഇത് കൃത്യമായി മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഗുരു എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കും. അപ്പൊ ഗുരു ജന്മനാജാതിവാദിയാണ്, ഇത് വ്യക്തമായും ധരിക്കണം. പക്ഷെ അത് കേൾക്കുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അപ്പൊ അത് വിശദീകരിച്ചു കൊടുക്കണം. ജന്മനാജാതി എന്ന് വെച്ചാൽ മനുഷ്യജാതിയാണ്, മനുഷ്യരുടെ മൃഗങ്ങൾക്ക് വേറെ ജാതിയുണ്ട്. അതൊരു പ്രധാന കാര്യം. പിന്നെ വേറൊരു പ്രധാന കാര്യം ജാതിയും വർണ്ണവും. വർണ്ണം എന്ന് പറയുന്നത് ജാതി തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോ ജാതിയെ നിഷേധിച്ചെന്ന് പറഞ്ഞാൽ, ഇത് നിലവിലിരിക്കുന്ന ജാതി വ്യവസ്ഥയെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാലും നിലവിലിരിക്കുന്ന വർണ്ണവ്യവസ്ഥയെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, ഒരു വ്യത്യാസം. അപ്പോ അതിനൊരു മറുവാദം വരുന്നത് ബ്രാഹ്മണർ തുടങ്ങിയ ജാതികൾ ജന്മം കൊണ്ട് അല്ല, പക്ഷേ അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് എന്നാണ്. ഇത് ശരിയാണോ തെറ്റാണോ? എന്താണ് ഗുരുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇത് തെറ്റാണ്. പക്ഷേ നമ്മുടെ ശാസ്ത്രങ്ങളിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. തെറ്റോ ശരിയോ എന്നുള്ളതല്ല, നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും സ്മൃതികളിലും എല്ലാം ഈ ജാതി വ്യവസ്ഥ, നിലവിലിരിക്കുന്ന ജാതി വ്യവസ്ഥ ജന്മം കൊണ്ടല്ല സ്വീകരിക്കേണ്ടത്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ്. നിന്നുകൊണ്ട് അത് നിഷേധിക്കാൻ പറ്റില്ല, കാരണം അത് കഴുകി വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഗുരു അതിന് അങ്ങനെ ഒരു ജാതി വ്യവസ്ഥയും അംഗീകരിക്കുന്നുണ്ട്. കാരണം ജാതി എന്ന് പറയുന്നത് എന്താണ്? ഗുണമുള്ളവനായാലും ഗുണമില്ലാത്തവനായാലും മനുഷ്യന് ഒരു ജാതിയുണ്ട്. അപ്പൊ ഗുണമനുസരിച്ച് മനുഷ്യന് ഒരു ജാതി, ഗുണമില്ലാത്തവർ വേറെ ജാതി, അങ്ങനെ രണ്ട് ജാതി. ഇത് ഗുരുവിന്റെ സിദ്ധാന്തം അനുസരിച്ച് മനസ്സിലാക്കും. അങ്ങനെയാണെങ്കിൽ ഗുരുവിന്റെ ശിഷ്യന്മാരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വ്യാഖ്യാനങ്ങളൊക്കെ എടുത്ത് ഓടയും കളയേണ്ടി വരും. ഗുരുവിന്റെ സിദ്ധാന്തം മനസ്സിലായി കഴിഞ്ഞു. അത് ദൂരെ എടുത്ത് കളയുന്നു. എന്തുകൊണ്ട്? ഗുരു പറയുന്നത് മനുഷ്യന് ജന്മനാ ജാതിയാണ്, അതൊരു ജാതിയേ ഉള്ളൂ. ഗുണമുള്ളവനും ഗുണമില്ലാത്തവനും ഒക്കെ എന്താണ്? മനുഷ്യ ജാതിയാണ്. ഇനി ഒരാൾ പറയുകയാണ്, അങ്ങനെയല്ല, നമ്മുടെ പല ശാസ്ത്രങ്ങളിലും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയുന്നുണ്ടെന്നാണ് ജാതിശ്. അങ്ങനെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, ശാസ്ത്രങ്ങൾ എന്തെല്ലാം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ബ്രാഹ്മണാദികൾ ജന്മനാജാതി എന്നും പറയുന്നുണ്ട്, ഇത് രണ്ടും പറയുന്നു. പക്ഷെ നമുക്കത് സ്വീകാര്യമില്ല. നമുക്കൊന്ന് മാത്രമല്ല, ചിന്തിക്കുന്ന ആൾക്കും അത് സ്വീകാര്യമില്ല. അപ്പൊ ഗുരു അങ്ങനെ പറഞ്ഞ അതുകൊണ്ട് ശരിയെന്നുള്ള പക്ഷമല്ല ഞാൻ പറയുന്നത്. ഗുരു പറഞ്ഞിരിക്കുന്നത് ശരി എന്നുള്ളതാണ്. അല്ല, ഗുരു പറഞ്ഞുകൊണ്ട് ശരിയാകുന്നതല്ല, ഗുരു ശരി പറഞ്ഞിരിക്കുന്നു. ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ജാതിയേ ഉള്ളൂ. ഇത് കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഗുരുവിൻ്റെ ശിഷ്യന്മാർ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതി, അത് ഗുരുവിന് സമ്മതമാണെന്നുള്ള രീതി പറയുന്നത്. ഇനി ഗുരു പറഞ്ഞിരിക്കുകയാണ് ആ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചും മനുഷ്യരിൽ ജാതിയാകാമെന്ന് പറഞ്ഞാൽ അവിടെ ഗുരുവിൻ്റെ താല്പര്യം ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യ വ്യക്തികളുണ്ടെന്നാണ്. അല്ലാതെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണാദി ജാതി ഉണ്ടെന്നല്ല. അതുകൂടെ മനസ്സിലാക്കും. ചിലടത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യ വ്യക്തികളുണ്ട്, പക്ഷെ അത് ബ്രാഹ്മണാദി ജാതികളാണ്. ഗുരു നിഷേധിക്കുന്ന എന്തിനാണ്? നിലവിലിരിക്കുന്ന ജാതി വ്യവസ്ഥയിലെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള എല്ലാ ജാതികളെയും നിഷേധിക്കുകയാണ്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഗുണകർമ്മങ്ങൾ ഉള്ള മനുഷ്യ വ്യക്തികളെ മറിച്ച് ഗുരു വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയില്ല. ഇത് വളരെ കൃത്യമായി പറയണം. പിന്നെ ഇന്ന് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതി എന്നുള്ളതിന് വലിയ ഒരു പ്രാബല്യം വരുന്നതിന് കാരണം ഇന്നത്തെ ഈ മാറിയ അന്തരീക്ഷത്തിൽ സമൂഹത്തിൽ ആൾക്കാർക്ക് മനസ്സിലായി ജന്മനാ ജാതി അംഗീകരിച്ചു കഴിഞ്ഞാൽ മേൽക്കോമയും താഴ്മയൊക്കെ വരും, അതുകൊണ്ട് ആരും അംഗീകരിക്കത്തില്ല. അപ്പൊ അതിന് പകരം ഒരു ജാതി ഗുണകർമ്മങ്ങൾക്കുള്ള ഒരു ജാതിയെ അംഗീകരിക്കാം എന്ന് ഇന്നൊരു ചിന്താഗതിയുണ്ട്. അങ്ങനെ ഒരു ചിന്താഗതി കൊണ്ടുവന്നാലും ഗുരുവിൻ്റെ ആശയമായിട്ട് യോജിക്കത്തില്ല. അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വ്യക്തികളെ മനുഷ്യരെയാണ് പറയുന്നെങ്കിൽ ഓക്കെ, അതിനപ്പുറം ജാതികളും സിദ്ധിക്കത്തില്ല. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ജാതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം ഗുരുവിൻ്റെയൊക്കെ ആ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോ അവന് ജാതിയെക്കുറിച്ചുള്ള അങ്ങനെ ഒരു ചർച്ച വേണ്ട എന്ന് വാദിക്കുന്നവർ, അവർ പറയുന്നതിനുള്ള ഒരു പ്രധാന കാരണം, നമ്മൾ ജാതിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പഴയ ജാതീയ വിഭജനങ്ങളെക്കുറിച്ചൊക്കെ മനുഷ്യരെ പുതിയ വളർന്നു വരുന്ന തലമുറയെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ വളർന്നു വരുന്ന തലമുറകളുടെ ജാതി വിവേചനം ഉണ്ടാകും. അപ്പോൾ അത് വീണ്ടും ജാതിയെ നിലനിർത്തുന്നതിന് കാരണമാകും. അങ്ങനെ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ജാതീയമായ ചർച്ചകൾ വേണ്ട. കാരണം ജാതീയമായ ചർച്ചകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതൊന്നും പറയാനില്ല, മോശമേ പറയാനുള്ളൂ. അപ്പൊ അത് പറയുമ്പോൾ എന്താണ്, മനുഷ്യ സമൂഹം രണ്ടായിട്ട് മാറും. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള മർദ്ദകരും മർദ്ദിതരും, പിടിപ്പിച്ചവരും പിടിപ്പിക്കപ്പെട്ടവരും. ഇത് പുതിയ തലമുറയിലേക്ക് പറയുമ്പോൾ വീണ്ടും എന്തുവരും, ആൾക്കാരുടെ ഇടയിൽ ഈ പഴയ ജാതി വിവേചനത്തിൻ്റെ പേരിലുള്ള പകയും വിദ്വേഷവും രണ്ടു തരത്തിലും വരും. ഒരു കാലത്ത് ജാതീയമായ മേൽക്കോയ്മ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കത് തിരിച്ചു പിടിക്കാൻ ആഗ്രഹമുണ്ടാവും. എന്നാ പിന്നെ അവർക്കൊന്ന് അതാണ് നാസികളൊക്കെ ചെയ്യും. പിന്നെ നാസി ഗ്രൂപ്പുകളൊക്കെ പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. ഞങ്ങൾക്ക് വീണ്ടും നാസിസം കൊണ്ടുവരും, മേധാവിത്വം സ്ഥാപിച്ചെടുക്കുന്നു. സമൂഹം അംഗീകരിക്കുന്നില്ല, അതുകൊണ്ടത് ക്രിമിനൽ കുറ്റമാണ്. മറ്റൊന്ന്, വരുന്നത് പണ്ട് പീഡിപ്പിക്കപ്പെട്ടവരുടെ അനന്തര തലമുറകൾക്ക് വിദ്വേഷം ഉണ്ടാവും. പണ്ട് ഇവരൊക്കെയാണ് ഇങ്ങനെ പീഡിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യരുത്, അത് ഓർമ്മിപ്പിക്കരുത്. ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങളിൽ സാമുദായികമായ അകൽച്ചയുണ്ടാവും. അതുകൊണ്ട് അങ്ങനൊരു ചർച്ച വേണ്ട എന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് ഓർമ്മിപ്പിക്കരുതെന്നാണ്. ഓർമ്മിപ്പിച്ചാൽ പ്രശ്നമാകുന്നു, അത് ഓർമ്മിപ്പിക്കണ്ട. ചില കാര്യങ്ങളൊക്കെ മറക്കുന്നതല്ലാണ്, അതുപോലെ ഇതൊന്നും മറന്നു കളയില്ല. ഒരു ഉദാഹരണം പറയുന്നു, ഇപ്പൊ ഒരാൾ മരിച്ചു, നമുക്ക് ദുഃഖമുണ്ടാകും. വേണ്ടപ്പെട്ടവരാണെങ്കിൽ എല്ലാവരും ദുഃഖിക്കും. കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ പേര് ദുഃഖിക്കാറില്ല. എന്തുകൊണ്ടത് മറന്നു പോകുന്നതുകൊണ്ടാണ്. മറന്നു വന്നുകൊണ്ട് പിന്നെ നമ്മൾ ദുഃഖിക്കുന്നില്ല. അതുപോലെ ഇതൊക്കെ മറന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഇതിൻ്റെ പേരിൽ വിദ്വേഷങ്ങൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇത് മറക്കണമെന്നുള്ള എന്ന് വാദിക്കുന്നു. പിന്നെ ഏത് കാര്യങ്ങളായാലും ശരി, നമ്മൾ ഉപമകൾ കൊണ്ട് ഒരു ആശയങ്ങളെ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ ഉപമകൾ അനുകൂലമായിട്ടും വിപരീതമായിട്ടും കിട്ടും. അപ്പൊ മറന്നാ പ്രശ്നങ്ങൾ തീരുമെന്ന് പറയുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മറക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്, എങ്ങനെ മറക്കാൻ കഴിയും. പണ്ടൊരിക്കൊരു വൈദ്യൻ്റെ അടുത്ത് ഒരാളൊരു അസുഖമായിട്ട് വൈദ്യം നോക്കിയിട്ട് ഈ അസുഖം എന്താണെന്ന് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് തന്നെ മരുന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വൈദ്യം ഒരുപാട് ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഒരു വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖം, വൈദ്യൻ്റെ മരുന്നുമില്ല. ഇയാളാണെങ്കിൽ അസുഖം കൊണ്ട് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. വൈദ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു രോഗി അടുത്ത് വന്നു കിട്ടിക്കഴിഞ്ഞാൽ അവനിൽ നിന്ന് എന്തെങ്കിലും ഈടാക്കുക എന്നുള്ള വൈദ്യന്മാരുടെ ഒരു രീതിയാണ്. അപ്പൊ ഇവനോട് മരുന്നില്ല എന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കൊടുക്കും. വൈദ്യൻ്റെ ഒരു ബുദ്ധി പ്രയോഗിച്ചു, വൈദ്യം പറഞ്ഞു ശരി, ഇത് വളരെ കുഴപ്പം പിടിച്ച ഒരു അസുഖമാണ്, പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും മാറ്റത്തില്ല. മരുന്നുണ്ട്, കുറച്ച് ചെലവ് കൂടുതലാണ്, എക്സ്പെൻസീവാണ്. പറഞ്ഞു എന്ത് കാശ് വേണമെങ്കിലും ഞാൻ മുടക്കാം, വലിയ ധനവാനാണ്, എൻ്റെ അസുഖം മാറ്റിത്തന്നാ. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് വൈദ്യനെ ഇത് മാറ്റാൻ പറ്റില്ല. വൈദ്യൻ മരുന്ന് കൊടുത്തു, ഇനിയും മരുന്ന് 3 മാസം ഞാൻ പറയുന്ന പോലെ കഴിച്ചാൽ ഈ അസുഖം മാറി. ഒരു ദിവസം 3 നേരം കഴിക്കും. ശരി, വൈദ്യൻ പറയുന്ന എല്ലാ ചിട്ടവട്ടങ്ങളോടും പഥ്യമൊക്കെ പാലിച്ച് ഞാൻ കഴിക്കാമെന്ന് രോഗിയെ ഏറ്റു. വൈദ്യൻ്റെ കുബുദ്ധി നോക്കും. വൈദ്യം പറഞ്ഞ് ശരി, ഒരു ഇതേ ഉള്ളൂ, പഥ്യങ്ങളൊക്കെ പറഞ്ഞ് മരുന്ന് ഇതാണ്, മൂന്ന് നേരം കഴിക്കണം. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് കുരങ്ങനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. രോഗി പറഞ്ഞു, എന്താ പ്രയാസം, ഞാൻ ചിന്തിക്കുന്നില്ല. ഇന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് കുരങ്ങനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. മരുന്നൊക്കെ വാങ്ങിച്ച് രോഗി ഇറങ്ങാൻ നേരത്ത് വൈദ്യൻ പറഞ്ഞ്, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, എന്താണ് കഴിക്കുന്ന നേരത്ത് കുരങ്ങനെക്കുറിച്ച് ചിന്തിക്കരുത്. രോഗി ശരിയെന്ന് പറഞ്ഞ് ഇറങ്ങി, രോഗിയെ പേടിച്ചെന്ന് മരുന്നെടുത്ത് കഴിക്കാൻ നേരത്ത് രോഗി ആ വൈദ്യരവസാനം എന്താ പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, കുരങ്ങനെക്കുറിച്ച് ചിന്തിക്കരുത്. അപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. ചിന്തിച്ചു പോയാൽ ഇനി എന്ത് ചെയ്യും, ഇനി അടുത്ത നേരം മരുന്ന് കഴിക്കുമ്പം കർശനമായിട്ട് കുരങ്ങനെ കുറിച്ച് ചിന്തിക്കാതെ കഴിക്കാം. ഓരോ തവണ മരുന്നെടുക്കുമ്പോഴും രോഗി എന്ത് ചെയ്യും, വൈദ്യൻ അവസാനം പറഞ്ഞ കാര്യമാണ് ഇത് മറക്കരുതെന്ന് പറഞ്ഞ, എന്താണ് കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുത്, മറക്കരുതെന്ന് പറഞ്ഞ വിട്ടത്. അപ്പോൾ രോഗിക്ക് ഓർക്കരുത് എന്ന് പറഞ്ഞു, മറക്കരുതെന്നും പറഞ്ഞു. മറക്കാൻ പറ്റുമോ, ഓർക്കാതിരിക്കാൻ പറ്റുമോ? ഒരു മാസം കഴിച്ചിട്ട് ഒരു കുറവുമില്ല, വൈദ്യത്തെ അടുത്ത് തന്നെ മരുന്ന് കഴിച്ചു കഴിച്ചു കൃത്യമായിട്ട് എന്താ കഴിച്ചു, പിന്നെ കുരങ്ങനെ കുറിച്ച് ഓർത്തോ, അത് ഓർത്തുപോയി, സാരമില്ല. ഇനി രണ്ടു മാസം ഉണ്ടല്ലോ, വീണ്ടും മരുന്ന് കൊടുക്കും, ഇറങ്ങാൻ നേരത്ത് കുറച്ച്. ഈ കാര്യം മാത്രം നിങ്ങൾ ഓർക്കരുത്, എന്താണ് കുരങ്ങനെ, ആ കാര്യം മറക്കരുത്. വീണ്ടും കഥയോ, മൂന്ന് മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു വ്യത്യാസമില്ല. ഡോക്ടർക്ക് ആവശ്യമുള്ള കാശ് കിട്ടി, രോഗി എടുത്ത് പറഞ്ഞു, എൻ്റെ കുറ്റമല്ല, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മരുന്ന് കഴിക്കാൻ പറ്റാത്ത എൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഈ അസുഖം ഇനി എനിക്ക് മാറ്റാൻ പറ്റില്ല, വേറെ ഒരു മരുന്നുമില്ല. ഇതുപോലെയാണ് ഓർക്കരുത്, മറക്കണം എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഒരാളെ നിരന്തരം ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് മറക്കണം മറക്കണം. ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയാണ്, ചില കാര്യങ്ങളിപ്പോൾ മരിച്ചു മറക്കുന്നു, ദുഃഖം ഒഴിവാക്കും. പക്ഷെ ചില കാര്യങ്ങളുണ്ട് എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ട് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ സാഹചര്യങ്ങൾ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പൊ ഒരാൾക്ക് ഡയബറ്റിക്സ് ആണ്, അപ്പൊ അയാൾക്ക് മധുരം കഴിക്കാൻ പാടില്ല. ഇയാൾ ആഹാരം കഴിക്കുമ്പോഴെല്ലാം ഇത് ഓർത്ത് തന്നെ ഇരിക്കണം. ഓർക്കാതിരുന്നാൽ എന്ത് ചെയ്യും, എനിക്ക് ഡയബറ്റിക്സ് ആണെന്ന് ഓർക്കാതിരുന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അയാൾ മധുരം കഴിക്കും. അപ്പോ ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യണമെങ്കിൽ മരണം വരെ ജീവിതത്തിൽ ഒരിക്കലും താൻ ഡയബറ്റിക്സ് ആണെന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. എന്നാലേ ഇത് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോ ഇത് ഓർക്കരുത്, ഓർത്താ പ്രശ്നമാണ് എന്ന് പറയുന്നിടത്ത് രണ്ട് കാര്യം മറക്കുന്നുണ്ട്. ഒന്ന്, ഈ വൈദ്യന്റെ ബുദ്ധിയാണ്, എന്താണ് അവൻ്റെ ഈ രോഗം മാറരുത്, മാറ്റാൻ പറ്റില്ല, എന്നാൽ ഇവൻ്റെ കാശ് അടിച്ചു മാറ്റിയും വേണം. ആ ഒരു ബുദ്ധിയോടെ വർക്ക് ചെയ്യും. മറ്റൊന്ന് എന്താണ്, യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കുന്നു. ശരിയാണ്, ജീവിതത്തിൽ മറക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്, മറക്കണം. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറക്കാതെ, ഗുരുവനെ പറഞ്ഞിട്ട് അതൊക്കെ നല്ലതാണ്. പക്ഷെ ചില കാര്യങ്ങൾ ഓർക്കണം, ഓർത്താലേ അത് പരിഹരിക്കാൻ പറ്റും. അതൊന്നും മറക്കണം, ഇത് ഓർത്താ പ്രശ്നമാണെന്ന് പറയുന്നതിന് ഒന്നുകിൽ ബോധമില്ലാതെ പറയുന്നു, അല്ലെങ്കിൽ ഈ വൈദ്യരുടെ ബുദ്ധിയാണ്. അതിനകത്തൊരു ചതിയുണ്ട്, ഒന്നുകിൽ അതായിരിക്കും അല്ലെങ്കിൽ ബോധമില്ലാതെ പറയുന്നതായിരിക്കും. ഒരു നല്ല ഡോക്ടർ ഒരു ഡയബറ്റിക്സ് ആളിന് മരുന്ന് കൊടുത്തിട്ട് മരുന്ന് കഴിച്ച പക്ഷേ ഡയബറ്റിക്സ് ആണെന്നുള്ളത് നിങ്ങൾ മറന്നു കളയണമെന്ന് പറയും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഞാൻ ഡയബറ്റിക്സ് ആണ്, അത് ഓർത്തിട്ട് നിരന്തരം വിഷമിക്കുക, എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നു പോയല്ലോ, എനിക്ക് മധുരം കഴിക്കാൻ പറ്റില്ലല്ലോ, മറ്റുള്ളവരെ പോലെ പായസം കുടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നെല്ലാമുള്ള വ്യാകുലതകൾ, അത് പ്രശ്നമാണ്. അങ്ങനെ ഒരു ഓർമ്മ സൂക്ഷിക്കുന്നത് നല്ല. ഇത്തരം കാര്യങ്ങൾ മനുഷ്യൻ ഓർക്കുന്നത്, ഇതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ പകയും വിദ്വേഷവും വരുമെന്നുള്ളതല്ല, ഇത്തരം കാര്യങ്ങൾ ഓർക്കുന്നത് പകയും വിദ്വേഷവും വളർത്താൻ വേണ്ടിയായിരിക്കരുത്, അതാണ് മുഖ്യമായ ഒരു കാര്യം. അത് ഡയബറ്റിക്സിനെ കുറിച്ച് ഓർക്കും പോലെ തന്നെ, ഇപ്പൊ ക്യാൻസർ വന്നൊരു അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇങ്ങനെ വന്നു പോയല്ലോ എന്ന് വിചാരിച്ചാണ് ദുഃഖിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതം പോയി. പക്ഷേ അതിനെക്കുറിച്ച് അയാൾ ബോധവാനായിരിക്കണം. കാരണം എന്തുകൊണ്ട്? അയാളുടെ മരുന്നുകൾ മറ്റ് ദിനചര്യകൾ എല്ലാം വളരെ കൃത്യമായി സൂക്ഷിച്ച് ചെയ്യുന്നതിന് അയാൾ അതിനെക്കുറിച്ച് ബോധവാനായിരിക്കും. ശരിക്കും എന്താണ് ഇതിൻ്റെ ഇഫക്റ്റുകൾ, എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റുകൾ, ജീവിതത്തെ ഇതൊക്കെ ബാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും പ്രധാനമായി വേണ്ടത് അയാളുടെ രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ്. മറവി ഒന്നിനും സഹായിക്കില്ല. അതേസമയം അതിനെക്കുറിച്ച് അയാൾ വ്യാകുലത, ആശങ്കകൾ, നഷ്ടബോധം ഇതൊന്നും പാടില്ല. ഇതാണ് ശരിക്കും ഈ വിഷയത്തെക്കുറിച്ച് വേണ്ട നിലപാട്. മറക്കുക എന്നുള്ളതല്ല. അതാണ് അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അത് പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംവരണ വിരുദ്ധ മനോഭാവമുള്ളവരാണ് ഇത് പറയുന്നത്. ജാതിയെക്കുറിച്ച് ചിന്തിക്കരുത്, ആര് ജാതിയെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറയുന്നുണ്ടോ അവരെല്ലാം സംവരണ വിരുദ്ധരാണ്. സംവരണം എന്ന് പറയുന്ന അത് നേരിട്ട് സംവരണ വിരോധം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എതിർപ്പുണ്ടാവും. അപ്പോ ഈ സംവരണ വിരോധത്തിന് അവരെന്തായി മാറ്റുന്നു? ജാതി വിരോധമായി മാറ്റുകയാണ്. വൈദ്യരുടെ ബുദ്ധിയാണ്, മനസ്സിലായി? ശരിക്കും അവരുടെ ഉള്ളിലിരിക്കുന്ന എന്താണ്? സംവരണ വിരോധം. അത് പറയാൻ പറ്റിയ സ്ഥലങ്ങളിൽ പറയും, അത് പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അവർ ജാതി വിരോധികളായി. ശരിക്കും തുറന്നു പറയുക, ഞങ്ങൾ സംവരണ വിരോധമാണ് പറയുന്നത് എന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ അത് ചർച്ച ചെയ്യണോ, ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, അത് ചർച്ച ചെയ്യണം. അതിന് പകരം ജാതി വിരോധം പറയുന്ന അർത്ഥം. ഇപ്പൊ ജാതി വിരോധത്തെ ഉള്ളി പുറമേ പറയുകയും, അപ്പൊ ജാതി വിരോധം എന്ന് പറയുമ്പോൾ വലിയൊരു ആശയമില്ല. ഗുരു പറഞ്ഞതല്ലേ ജാതി വിരുദ്ധത? അപ്പൊ അതിനെ പുറമേ പറയുകയും സംവരണ വിരോധം ഉള്ളി വയ്ക്കുകയും ചെയ്യും. ഇതൊക്കെ വൈദ്യരുടെ ബുദ്ധിയാണ്. അതൊക്കെ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ. അപ്പോ അവിടെ പ്രശ്നം ഇതാണ്. അപ്പോ ഇത് ചെല്ലു പറയുന്ന എന്താണ്? ജാതിയുടെ ഏറ്റവും വലിയ പ്രശ്നം അയിത്തമായിരുന്നു. കേരളത്തിൽ പൊതുവെ ഇന്ന് അയിത്തമില്ല, ശരിയാണ്, പൊതുവെ പറഞ്ഞ അയിത്തമില്ല. പക്ഷെ ഉണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷെ സാമാന്യമായി അത് എന്താണ്, അയിത്തമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു ഏരിയകളിൽ എന്താണ് കുറച്ച് ഉയർന്ന സ്ഥലങ്ങളിൽ ആയിത്താരും പരസ്യമായി ആചരിക്കുന്നു. ശരിയാണ്. അപ്പോ ഈ ആയിത്തം ഇല്ലാത്തത് ആക്കളുടെ മനസ്സിലൊന്നും ആയിത്തം ഇല്ലാത്തതുകൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണെന്ന്, പരസ്യമായി പൊതുവേദികളിൽ ആയിത്തം ഇല്ലാത്തത് എന്താ കാരണം? എന്താ കാരണം? ആയിത്തത്തെ നിഷേധിച്ചിരിക്കുകയാണ്. ആയിത്തം ക്രിമിനൽ കുറ്റമാക്കിയിരിക്കുന്നതുകൊണ്ടാണ് അത് ഒരിടത്തും പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അപ്പോ ആൾക്കാരുടെ മനസ്സിൽ അതുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നിയമവിരുദ്ധമായ കാര്യം പരസ്യമായി പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് കൂടുതലും നിൽക്കുന്നത് ഗ്രാമങ്ങളിൽ, കോളനികളിൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും അയിത്തമുണ്ട്, അയിത്തജാതിക്കാരുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അത് എന്താണ്, അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് അയിത്തം ശീലിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങോട്ട് ചെന്നാലേ ഉള്ളൂ പ്രശ്നം. അവിടെ നിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരത് പാലിക്കുന്നുണ്ട്. വലിയൊരു വിഭാഗം നിന്നുണ്ട്. ചെന്ന് പറയുന്നത് കേരളത്തിൽ അയിത്തമില്ല, ശരി, ഇല്ല എന്ന് തന്നെ വയ്ക്കാം. അതുകൊണ്ട് നമ്മളിവിടെ ഈ ജാതിയുടെയും കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, കേരളം പുരോഗമിച്ചു കഴിഞ്ഞു എന്നാണ്. അതേ ആൾക്കാർ എന്ന് പറയുന്നതാണ് കേരളത്തിലുണ്ടെങ്കിൽ ഇന്ത്യയിലുണ്ട്, വടക്കേ ഇന്ത്യ. അപ്പൊ കേരളം ഇന്ത്യ അല്ലേ? അവരുടെ അഭിപ്രായത്തിൽ ഇവർ പറയുന്നതിനകത്തൊന്നും കേരളം ഇന്ത്യ അല്ലേ, വടക്കേ ഇന്ത്യയിലേ ഉള്ളൂ. തമിഴ്നാട്ടിലുണ്ടോ എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലും കുറേയൊക്കെ ഉണ്ട്, കർണാടകത്തില അവിടെയും കുറേയൊക്കെ ഉണ്ട്, പിന്നെ ഇവിടെ കേരളത്തിൽ മാത്രം ഇല്ല മലയാളി, മലയാളം സംസാരിക്കുന്നത്. അതപ്പോ തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, ഇതൊന്നും ഇന്ത്യ അല്ലേ? ഇതൊക്കെ വെറും കാപട്യമാണ്, ഒന്നുകിൽ അറിവില്ല എന്നുണ്ടെങ്കിൽ കാപട്യമാണ്. എല്ലായിടത്തും ഉണ്ട്, ഒരു തരത്തിലുള്ള വേറൊരു തരത്തിൽ. പലർക്കും ഈ നിയമമുള്ളതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന പുറത്തെടുത്ത് കാണിക്കാൻ പറ്റും. ഇതെല്ലാവരുടെ അടുത്തുമുണ്ട്. ഈ പിന്നെ അടുത്ത ദിവസം ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അവരുടെ അവിടെ കുറച്ച് ആൾക്കാർ വന്നു, ഒന്ന് രണ്ട് പേര് അവിടെ എന്നെ കാണാൻ വന്നു. അപ്പോ അപ്പുറത്ത് നിറയെ പ്ലാവലി ചക്ക നിൽക്കുന്നു, ഇവിടെ സ്ഥലത്ത് കുറവാണ്. അപ്പോൾ അവരോട് ഇവിടെ ഒരുപാട് ചക്ക നിൽക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുക, കാരണം അതെന്നെ താഴെ വീണ് പോവുകയാണ്. അപ്പോ അവർ എത്താരും കുഴപ്പമൊന്നുമില്ലാന്ന്. അപ്പോൾ ഇവരവിടെ ചെന്നു. അപ്പോ അവർ തൊലി കറുത്തവരും വന്നവർ തൊലി വെളുത്തവരുമാണ്. ഇവരവിടെ ചെന്ന് ചക്ക ചോദിച്ചു. അപ്പോൾ അവർ ചെല്ലുമ്പോൾ ഇവർ ചക്ക ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ എടുത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അവർ പറഞ്ഞു ഈ ചക്ക എന്താണ് മേൽക്കേറി ഇവിടെ ആരുമില്ല, ഇടാൻ ആരുമില്ല. അപ്പോ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ചക്ക എന്ന് വെച്ചാൽ അതിൻ്റെ ഇതുണ്ടല്ലോ, ഇതൊക്കെ എടുത്ത് മാറ്റി, കുരുവൊക്കെ എടുത്ത് മാറ്റി കുറച്ച് ചക്കയുണ്ട് തരാം, ഇത് മതിയെന്ന് വെച്ചാൽ അവർ പറഞ്ഞാൽ മതി, ഞാൻ പ്രശ്നമൊന്നുമില്ല, തന്നാൽ മതിയെന്ന്. അപ്പോ അവർ പറഞ്ഞു അയ്യോ അത് വലിയ അതിശയമാണ്, എന്താണ് ഞങ്ങളെ ഇന്ന് ആരും ഈ ചക്കയൊന്നും വാങ്ങത്തില്ല ഇങ്ങനെ. എന്നുവെച്ചാൽ അവരുടെയൊക്കെ ഇടയിൽ ചെന്നാലേ മനസ്സിലാവും അവരോട്, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഞങ്ങളങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് ചക്ക വാങ്ങുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പാകം ചെയ്ത് തന്നാലും ഞങ്ങൾ കഴിക്കും. പക്ഷെ അവർക്ക് അവർ പറയുന്നു എന്താണ് നിങ്ങൾ ഞങ്ങളെ ഇന്ന് ചക്ക വാങ്ങൂ എന്ന് ചോദിച്ചാൽ എന്താണ് അവരുടെ അനുഭവം. അതാണ് ഇന്നത്തെ ഈ പരിഷ്കൃത സമൂഹം, ഈ കേരളത്തിൽ അതൊന്നും ഇല്ലെന്ന് പറയുന്നിടത്തും അവർ കറുത്തിരിക്കുന്നു, അവരെ ഇന്ന് ആരും വാങ്ങത്തില്ല ചക്ക. ആ പരിസരത്തുള്ളവർ മിക്കവാറും വാങ്ങത്തില്ല, ഇങ്ങനെയുള്ള വെളുത്ത ആൾക്കാർ വാങ്ങത്തില്ല. അപ്പോ അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ അവരുടെ അടുത്ത് നിന്ന് വാങ്ങത്തില്ല. അപ്പൊ എന്നിട്ടാണ് പറയുന്നത് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഇന്നലെ ഗുജറാത്തിലാണ് സംഭവം. ഒരു ദളിത് ഒരുത്തൻ കൂളിംഗ് ഗ്ലാസ് വെച്ചത്, അവനെ അടിച്ചവന്റെ കൂളിംഗ് ഗ്ലാസും പൊട്ടിച്ച് കൈകാരം ഓടിച്ചിട്ടിരിക്കുന്നു. ഇന്നലാണ് സംഭവം, വേറെ ഒന്നും ചെയ്തില്ല. അവൻ റോഡെ കൂളിംഗ് ഗ്ലാസ് വെച്ച് പാൻസ് ധരിച്ച്, എന്നിട്ടാണ് അവർ പറയുന്നത് ഇതൊക്കെ പോയി. ഇനി ഇതിനെ എടുത്ത് കാണിച്ചാൽ അവർ പറയും ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. അത് ശരിയാണ്, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒറ്റപ്പെട്ട സംഭവമാണ്. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വടക്കേന്ത്യൻ ഗ്രാമങ്ങളിലും ഈ കേരളത്തിലും അതൊരു ചർച്ചയാകാതെ ഒരു അലിഖിതമായ നിയമം പോലെ ആചരിച്ചു വരുന്ന സ്ഥലങ്ങളുണ്ട്. മനസ്സിലായോ? അതാർക്കും പരാതിയില്ല, ആർക്കും അവരാരോടും പരാതി വരാൻ പോകുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു ഒരു വിഭാഗവത ആചരിക്കുകയാണ്, ഒരു വ്യക്തികളല്ല. അതവരോട് ചർച്ചയാക്കുന്നു. അവരിന്നാലും ഭക്ഷണം വാങ്ങുന്നില്ല, കഴിക്കത്തില്ല. ആദിവാസിയല്ല, ഈ കോളനി പ്രദേശങ്ങളിലെല്ലാം ഇതുണ്ട്. അവരടുത്ത് പോവുക, അവരുടെ ഭക്ഷണം വാങ്ങിക്കഴിക്കുക ഒന്നും ചെയ്ത് അവരുമായിട്ട് സൗഹാർദ്ദം അതുണ്ടാകത്തില്ല. ഇപ്പോ സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ ഈ ജാതി ഗ്രൂപ്പുകൾ അവർ തമ്മിലെ സൗഹാർദ്ദങ്ങൾ വരും, മറ്റൊരു ജാതി ഗ്രൂപ്പുമായിട്ടുള്ള സൗഹാർദ്ദം ഉണ്ടാകത്തില്ല. അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അടയാളം. ഒരു ജാതി ആ ജാതി ചെറുപ്പക്കാർ തന്നെ ഒരു ജാതി ആ ജാതിയിലുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അടുക്കാവുന്നുള്ളവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളെ കൂടുതലും കാണും, മറ്റുള്ളവരുമായിട്ട് അടുക്കത്തില്ല. അതിന് പല കാരണങ്ങളും പറയും. വീട്ടുകാർ പറയും അവരൊക്കെ ക്രിമിനലുകളാണ്, അടുക്കരുത്. ഇത് പറയും, ജാതി പറയാൻ പാടില്ല, ക്രിമിനലുകളാണ്. ഇത് പറയും, ഇത് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചാണ്. 1883 മുതൽ അവർ സെൻസസ് എടുക്കാൻ തുടങ്ങി. എനിക്കൊന്ന് 1991 സെൻസസിലാണെന്ന് തോന്നുന്നു കേരളത്തിലെ പുലേര് മുഴുവൻ അവരെഴുതി വെച്ചത് ക്രിമിനൽസ് എന്നാണ്. അന്ന് വടക്കേ ഇന്ത്യയിലെ ഒരുപാട് ജാതികളാണ് ക്രിമിനൽസ്. ക്രിമിനൽ ഒരു ജാതിയെ തന്നെ ക്രിമിനൽ എന്ന് മുദ്രകുത്തുകയാണ്. അപ്പോ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ബോംബെ IIT ഒരു ചെറുപ്പക്കാരൻ ജാതി വിവേചനം കൊണ്ട് ആത്മഹത്യ ചെയ്തത്. IIT ചെന്ന് ചേരണമെങ്കിൽ അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിരിക്കുന്നു. അവനെ അധിക്ഷേപിച്ചത് നീ ഞങ്ങളുടെ ചെലവിൽ പഠിക്കുന്നവനാണ്, ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പഠിക്കുന്നവനാണ്, താഴ്ന്ന ജാതിക്കാരൻ എന്ന് പറഞ്ഞ് അവനെ അധിക്ഷേപിച്ചു. ചില പിള്ളേർക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ ആഴ്ച നടന്നതാണ്, അത് ചെറിയ സ്കൂളിലെന്ന് പറയും. ഇത് IIT എന്ന് പറഞ്ഞു ഈ വിവേചനം കാണിക്കുന്നതിന് അധ്യാപകരുമുണ്ട്. അത് അവൻ പേരെഴുതി വെച്ചിട്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്, അല്ലാതെ വെറും കഥയല്ല. അപ്പോ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറയുന്നതിന് യാതൊരു കാര്യമില്ല, അത് വ്യാപകമായിട്ട് ഇന്നുണ്ട്. അത് പഴയ സംഭവം, അത് അതിന്നും ആൾക്കാർ പറഞ്ഞുകൊണ്ട് കിടക്കും. നീ കഴിഞ്ഞ ആഴ്ച നടന്നത് ആരും ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഇതിപ്പോ ഒരുപാടായപ്പോ ആൾക്കാർക്ക് പുതിയതിനോടൊന്നും വലിയ മൈൻഡില്ല. കഴിഞ്ഞ ആഴ്ച നടന്ന മിക്കവാറും പേര് അറിഞ്ഞിട്ടില്ല, അറിഞ്ഞില്ല. പ്രശ്നങ്ങളുണ്ടായി, MG യൂണിവേഴ്സിറ്റി പ്രശ്നമുണ്ടായി. ഉം അതേഴ്സ്. ഓട വൃത്തിയാക്കുക, കക്കൂസ് വൃത്തിയാക്കുക, ഇതെല്ലാം ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ചമാർ എന്ന് പറയുന്ന, എന്നുവെച്ചാൽ പഴയ ചണ്ടാളന്മാരെന്ന് പറഞ്ഞത് ആ ജാതിക്കാരാ ചെയ്തു, വേറെ ആരും ചെയ്തു, വേറെ ആരും തയ്യാറാകത്ത. നമ്മുടെ നാട്ടിൽ തന്നെ ഇന്നും കക്കൂസ് വൃത്തിയാക്കാൻ വരുന്നവർ ഇവിടെ കേരളത്തിൽ ഒരു പ്രത്യേക ജാതിക്കാരാണ്. എന്നാവരും മുമ്പ് എനിക്കറിയാം തിരുവനന്തപുരം ആ മുനിസിപ്പാലിറ്റിയിലെ ആദ്യകാലത്ത് തൂപ്പുകാർ എന്ന് പറയുന്ന മുഴുവൻ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. പക്ഷെ പിന്നീട് എനിക്കൊരു 10-20 വയസ്സായപ്പോ ഞാൻ നോക്കുമ്പോ എന്റെ ബന്ധുക്കളൊക്കെ അവിടെ തൂപ്പുകാരാണ്, അവിടെ തൂപ്പുകാരായിട്ടില്ല. ഞാനൊരു ദിവസം ഒരാളെ കണ്ടു, ഞാൻ ചോദിച്ചു എന്താ ജോലി, അവർ വലിയ അഭിമാനത്തോടുകൂടി പറയുന്നു എന്താണ് തൂപ്പാണ്. കാരണം ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, ഒരുപാട് ആനുകൂല്യം ഇപ്പൊ അവർക്കുണ്ട്. ഇപ്പൊ അത് അവർക്കത് മാണക്കേടല്ല റോഡ് തൂക്കുന്നത്. അത് വൃത്തിയില്ല എന്ന് പറയുന്നത് പൊതുവേ ഇപ്പൊ കേരളത്തില് ഉള്ള ഈ എന്താണ് ദളിത് വിഭാഗങ്ങൾ, അവർക്ക് ഉടമസ്ഥാവകാശം പ്രധാനമായ പ്രശ്നം. അവരൊരിക്കലും ഭൂമിയുടെ ഉടമകളായിരുന്നു, മുമ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു കേട്ടോ. എന്തായാലും ഇവർക്ക് ഈ അടിമത്തം ഇവർക്ക് അനുഭവിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവർക്ക് ഭൂമിക്ക് ഉടമസ്ഥാവകാശം, ഭൂമി സ്വന്തമായിട്ടില്ല. ഭൂമി സ്വന്തമായിട്ടില്ലാത്ത ആൾക്കാർക്ക് വീട് വയ്ക്കാൻ പറ്റത്തില്ല, അവർ കുടികിടക്കും അവിടെ കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ പരിതാപകരമായിരുന്നു. വസ്ത്രം ആവശ്യത്തിന് വേണത്തില്ല, അവർക്ക് ഒരു തരത്തിലുള്ള ഇതും ഉണ്ടാവും. അപ്പോ മറ്റുള്ളവരുടെ കണ്ണിൽ കാണുന്ന ശുചിത്വം ത്തിന്റെ ദൃഷ്ടി നോക്കുമ്പോൾ എന്താണ് ഒരു കാലത്ത് ഇന്നതൊക്കെ മാറിപ്പോയി. കാരണം ഈ രണ്ട് നിയമങ്ങൾ കേരളത്തിലെ ഈ ദളിത് വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് രണ്ട് സമുദായങ്ങൾ, ഒന്ന് മലയരെ മറ്റൊന്ന് പുലയർ, ഈ രണ്ട് വിഭാഗങ്ങൾക്കുണ്ടായ പുരോഗതി എന്ന് പറയുന്നത് എന്താണ് മറ്റെല്ലാവരെക്കാളും വലുതായിട്ടാണ് കേരളം. എന്ന് വെച്ചാൽ ഈ രണ്ട് നിയമം, ഒന്ന് എന്താണ് ഇവരെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള, ഇവരെ സംരക്ഷിക്കാനെന്നുള്ള നിയമം, അതൊരു പ്രധാനമാണ്. ഇവരാക്രമിച്ച പ്രത്യേക കേസാണ്, പഴയ പാരമ്പര്യം വെച്ചുകൊണ്ട് എങ്ങനെ എന്തിനാ ഭീഷണിപ്പെടുത്താൻ പോകുന്നു, ഭീഷണിപ്പെടുത്താൻ പോകുന്നു? അല്ലല്ല, ഈ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കണം, അടിച്ചെന്ന് പറഞ്ഞ തന്നെ കേസ് കൊടുക്കും. എന്തിനാ ഭീഷണിപ്പെടുത്താൻ പോകും? ഏത് അത് അങ്ങോട്ട് ഭീഷണിപ്പെടുത്താൻ ചെന്നാൽ തിരിച്ച് ഭീഷണിക്കും, അടിക്കും, കേസ് കൊടുക്കുമ്പോൾ ഞങ്ങൾ അടിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. എന്ന് വെച്ചാൽ ഇത് പഴയതിന്റെ പിന്തുടർച്ചയാണ്, പഴയ കാലത്തെ ആയുധമാണ്, ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ആയുധമാണ്. പഴയ കാലത്ത് കേരളത്തിലെ മിക്കവാറും ചരിത്രകാരന്മാരെല്ലാം എഴുതിയിട്ടുണ്ട്, വിശേഷിച്ച് നായന്മാർ ഈഴവരും ചെയ്യുവാൻ എപ്പോഴും വാളം കൊണ്ടാണ്. കാരണം ഈ തീണ്ടൽ വർഗങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമൊന്നുമില്ല. ഓടിച്ചിട്ട് വെട്ടി മുറിച്ച് വാഴ വെട്ട മൂലം മുറിച്ചിടുകയാണ്, വെട്ടി മുറിച്ചിട്ടിട്ട് അങ്ങ് പോകും. ഇത് ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തി വെച്ചു, പേര് ഞാൻ മറക്കുന്നില്ലെന്നേ ഉള്ളൂ, രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യം. ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ വെട്ടി മുറിക്കപ്പെട്ട പഴയ കാലത്ത് ഈ കലപ്പയിൽ കാളയ്ക്ക് തോരം വെച്ച് പൂട്ടിയ ഒരു വർഗമാണ്. അപ്പോ അവരെ നിറവും ഒന്നും വ്യത്യാസം വലുതായിട്ട് വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇവരെ കാണുമ്പോൾ ഇവരെ തോളി കയറാമെന്ന് തോന്നുന്നു. അപ്പൊ ഇവരെ ഭീഷണിപ്പെടുത്താൻ ചെല്ലും, ഇവരെ ബഹുമാനിക്കണം എന്നൊക്കെ പഴയ ആ പാരമ്പര്യം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ തോന്നും. തോന്നി വെള്ളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് തന്നെ പണി കൊടുക്കണം. അപ്പൊ ചീത്ത വിളിച്ച അടിച്ചെന്നും പറഞ്ഞ് എന്റെ കേസ് കൊടുക്കണം. അതിനെന്താ കുഴപ്പം, എന്തിനാതിന് പോകുന്നു? കാരണം ഇവരെയൊക്കെ ഇവരെത്രയോ കാലം ബഹുമാനിച്ച് ഇനി തിരിച്ച് ബഹുമാനിച്ചുകൂടി, എന്താ കുഴപ്പം? ഒരുപാട് കാലം ഇവർ എന്താണ് ഓച്ചാലും ചെയ്യുന്ന ഇടിയും ചവിട്ടും ഒക്കെ തലമുറകളായി കൊണ്ടില്ലേ? എത്ര നൂറ്റാണ്ടുകളെ അവർ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. ഇനി തിരിച്ച് ഒന്നോ വല്ലപ്പോഴും ഒന്നോ രണ്ടോ കിട്ടിയാൽ എന്താ കുഴപ്പം? വല്ലപ്പോഴും ഇല്ല കിട്ടുന്നുണ്ട്, സ്ഥിരമില്ലല്ലേ. അതിവിടെ ഇല്ല, വടക്കേയില്ല. ആ ഇവിടെ അത് ഈ ഇവിടെ ഈ ആദിവാസികളുടെ അപ്പൊ അത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ളതല്ല. ഇങ്ങനെയൊക്കെ ഇത് ശ്രമിക്കുമ്പോ എന്താണ് എന്നുവെച്ചാൽ ഗവൺമെന്റ് അവർക്ക് കൊടുത്തിരിക്കുന്ന രണ്ട് നിയമം, ഒന്ന് ഈ പ്രൊട്ടക്ഷൻ, ദളിത് അതിക്രമണത്തിനെതിരായിട്ടുള്ള പ്രൊട്ടക്ഷൻ, അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. ഒന്ന്. രണ്ടാമത് റിസർവേഷൻ, വിദ്യാഭ്യാസത്തിനും തൊഴിലിനും റിസർവേഷൻ വന്നപ്പോൾ എന്താണ് ഈ പണ്ടി ചെളിയിലിട്ട് ചവിട്ടിക്കൂട്ടി, അതിൽ നിന്നാണ് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് ഉണ്ടായത്. ഇന്നും സുപ്രീം കോടതിയിൽ ഒരു പുലയൻ ജസ്റ്റിസ് ഉണ്ട്, ജഡ്ജിയാണ്, സുപ്രീം കോടതി ജഡ്ജിയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ റിട്ടയർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ പ്രസിഡന്റുമായി. ഈ രണ്ട് സംരക്ഷണ നിയമങ്ങളുള്ളതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പൊ ഈ അവർക്കെതിരായി ഇന്നിപ്പോ വലുതായി നടക്കുന്നില്ലെന്ന് പറഞ്ഞ നിയമമുള്ളതുകൊണ്ടാണ് ഡൽഹിയിൽ നിന്നും നടക്കും. ഈ നിയമത്തെക്കുറിച്ച് പ്രശ്നം ഇതാണ്, ഈ വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഈ നിയമങ്ങളെക്കുറിച്ചൊന്നും അറിവില്ല. ഇന്നും അടികെട്ടി അവർ വാങ്ങും കൈ നീട്ടി. കേരളത്തിലെ സ്ഥിതി അതല്ല, ഇവർക്ക് ബോധമുണ്ട്. കാരണം ഇവിടെ ഈ പുലേർ വിഭാഗത്തിൽ നിന്നൊക്കെ എത്ര മന്ത്രിമാരിവിടെ ഉണ്ടായി, ഇവർക്ക് ബോധമുണ്ട്. ബോധമുള്ളതുകൊണ്ട് എവനെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി പണി കൊടുക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പൊ അതിൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഈ അടിച്ചതിനെ തിരിച്ചടിക്കണമെന്നല്ല ഞാൻ പറയും, ഇത് എന്താണ് ഇതൊന്നും ഓർക്കരുത് മറക്കരുത് എന്നൊക്കെ പറയുന്നവർ ഈ ഒരു വശം കൂടെ മനസ്സിലാക്കണം. അത് വെറുതെ ആവശ്യമില്ല, എന്തിനാ ചെറിയാൻ പോകും? ഏത് അങ്ങനെ ശരി, ഇനി അങ്ങനെ പ്രകോപനം വന്നു കഴിഞ്ഞു സാറേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകണം, പണി വാങ്ങരുത്, എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടതാണ്, ചെയ്യേണ്ടതല്ലേ? കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, അവർക്ക് പ്രത്യേക അധികാര അവകാശങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരിന്ന് ഒഴിഞ്ഞു മാറി കിടക്കും. അത് വിളിക്കുന്നത് കുറ്റമാണ്. അത് അങ്ങനെ പാടില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് തിരിച്ചായിരുന്നുണ്ട്. അപ്പൊ അന്ന് എന്തൊക്കെയാണോ നടന്നത്, അപ്പൊ പ്രകൃതിയിൽ ഇതിന് നേരെ ഒരു ഓപ്പോസിറ്റും വരും, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിന് വലിയ അത്ര ഒരു വലിയ അതിശയോക്തിയായിട്ടോ ഇതായിട്ടോ ഒന്നും എന്താണ് കാണേണ്ട കാര്യമുണ്ട്. അപ്പോ അവരോട് റെസ്പെക്റ്റോടുകൂടി മാറി. അപ്പോ ഇവർക്ക് ഈ റിസർവേഷൻ വന്ന് ഒരു കഥയെല്ലാം നടന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റിസർവേഷൻ വന്നപ്പോ ഇവർ പോലീസായി എസ് സി ആയി. ഇവര് ഈ നായന്മാരെയും പിടിച്ചുകൊണ്ടിട്ട് ഇടിക്കും. ഇടിച്ചതിന് ശേഷം അന്ന് വരുന്ന കൊടുക്കും, പോയി നല്ല എണ്ണ വാങ്ങി തേച്ച് കുളിക്കാൻ പറയും. അടിയൻ തൊട്ടതിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോ അതിനും തെറ്റ് പറയാനില്ല. എന്തുകൊണ്ട്? ഇവരെ വെറുതെ ഇട്ട് ചവിട്ടി കൂട്ടിയതാണ്. ചെളിയിൽ ചവിട്ടി അരച്ചു കളഞ്ഞ വിഭാഗങ്ങളാണ്. അപ്പോ തെറ്റ് കിട്ടി അവൻ രണ്ടിടിയും എടുത്തിട്ട് പറഞ്ഞു. അതൊരു വലിയ ഒരു പാദമായിട്ടൊന്നും പറയാനില്ല. കാരണം പ്രകൃതിയിൽ ഒരു ആക്ഷൻ അതിന് റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അത്ര കണ്ടാവും അത്ര. അതൊരു അതിനും വലിയ സീരിയസ്നെസ് അതിന് കൊടുക്കേണ്ട കാര്യമുണ്ട് എന്നാണ് എൻ്റെ. എന്ന് വെച്ചാൽ അവർ എല്ലാ തരത്തിലും സംരക്ഷിക്കപ്പെടണം. അതാണ് അതിന് അവർക്ക് അർഹതയുണ്ട്, ഭരണഘടന കൊടുക്കുന്ന അർഹതയുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഒഴിഞ്ഞു പോവുക, പഴയ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വെറുതെ ചൊറിയാൻ പോകാതിരിക്കുക, അതാണ് അതിൻ്റെ ഏറ്റവും നല്ല വഴി. ഇല്ല പൊതുവെ അത് എത്ര കിടക്കുന്നു. ഒരു ഈഴവനല്ലേ സ്വന്തം മകളെ കൊന്നത് ഈ അടുത്ത കാലത്ത്. വേറെ ജാതിയിലുള്ള ഒരുത്തനെ സ്നേഹിച്ചു എന്ന് പറയും, സ്വന്തം മകളെ കൊന്നുകളും. ഇത് എല്ലാ ജാതിയിൽ നിന്നും നടക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇവിടെ ഇതൊന്നും ഇല്ല, വടക്കേ ഇന്ത്യയിലാണ്, കേരള ഇന്ത്യ അല്ല എന്നൊക്കെ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? പിന്നെ അതിന് ഏറ്റവും വലിയ ഒരു പ്രശ്നം അത് മാത്രമല്ല, അവർ പറയുന്നു ഇതൊന്നും ചിന്തിക്കരുത്, അങ്ങനെ ആവശ്യമില്ല, ചിന്തിച്ചാലേ ഇത് വരത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോ നമ്മുടെ ജനാധിപത്യം തന്നെ ഇന്ന് ജാതി ജനാധിപത്യമാണ്. അപ്പൊ ഈ ചിന്തിക്കാതെയാണ് ഓരോരുത്തർ അധികാരത്തിൽ വരുന്നത്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എല്ലാവരും ഇത് ചിന്തിച്ചിട്ടാണല്ലോ, പിന്നെ ഈ ചിന്തിക്കുന്നില്ല. ഇതൊക്കെ പഴയ കാലം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളൂ? എല്ലാവരും ജാതിയുടെ കാൽക്കുലേഷനിലാണിന്ന് അധികാരത്തിൽ വരുന്നത്. അതിന് തെറ്റുമ്പോഴാണ് തോറ്റുപോകും. പിന്നെ ഇതൊന്നില്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഒരു രീതിയിലെങ്കിൽ വേറെ രീതിയിലെല്ലാം പിന്നെ മനുഷ്യന്റെ മനസ്സിലുണ്ട്. അത് പ്രകടിപ്പിക്കാൻ ഈ നിയമങ്ങളുള്ളതുകൊണ്ട് പ്രകടിപ്പിക്കുന്നില്ല എന്ന് പ്രകടിപ്പിച്ച കുറ്റമായിരുന്നു. വടക്കേ ഇന്ത്യയിൽ വെച്ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, അവർ മിക്കവാറും ചായക്കടകളിലൊക്കെ ചെറിയ യൂസ് ആൻഡ് ത്രോ പാത്രങ്ങളെ അവർ ചായ വയ്ക്കും, അങ്ങനെയുള്ള പാത്രങ്ങളെ വയ്ക്കും. കാരണം മിക്കവാറും ഈ ചായക്കട നടത്തുന്ന മേൽജാതിക്കാർ ആണ്. കീഴ്ജാതിക്കാർ അവിടെ വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് കഴുകേണ്ടി വരും. അതുകൊണ്ട് അവിടെ കണ്ടുപിടിച്ച ഒരു വിദ്യ, ഞാൻ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവമാണ്, ഞാൻ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ചായ ചോദിച്ചു, ഒരു ചെറിയ മൺപാത്രത്തിൽ ചായ. നമ്മുടെ ഇവിടെ മൺപാത്രത്തിൽ ചായ നമ്മൾ കാണാൻ പറ്റില്ല. മൺപാത്രത്തിൽ ചായ ചോദിച്ചു, ഇവിടെയൊക്കെ മൺപാത്രത്തിൽ ചായ. നമ്മൾ ചായ കുടിച്ചിട്ട് അതങ്ങ് എറിഞ്ഞു കളയും. പിന്നെ ഞാനത് അവിടെ അന്വേഷിച്ച് എന്താണ് വരും മൺപാത്രത്തിൽ. മൺപാത്രം എന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ ചിരാതുണ്ട് അതുപോലെ ഒരു സാധനം. ഇതെന്താണ് ഒരു മൺപാത്രത്തിൽ എല്ലായിടത്തും ചായ സർവപാത്രാദി എന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഈ ചായ കച്ചവടം നടക്കുന്നവരും അവരവർക്ക് മിക്കവാറും എല്ലാവരും എന്താണ് അവിടുത്തെ മേൽജാതിക്കാരായിരിക്കും. ഈ താഴ്ന്ന ജാതിക്കാരൻ ആരെങ്കിലും വന്ന് ചായ കുടിക്കില്ലേ എന്ന് ഇവർക്കെന്താ ഉറപ്പ്. അതുകൊണ്ട് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവില്ല. എന്താണ് പ്രശ്നം? ഇനി ഒരാൾക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് വിചാരിച്ചോട്ടെ, അയാളുടെ കടയിലെല്ലാം ഗ്ലാസ് ചായ കൊടുക്കാൻ തുടങ്ങി. ആ കടയിൽ കയറി ആരും ചായ കുടിക്കത്തില്ല. എന്തുകൊണ്ട്? ഇത് മറ്റവൻ കുടിച്ച ക്ലാസ്സാണെങ്കിലോ, കഴുകി കൊടുത്താൽ അവർ സ്വീകരിക്കില്ല. അതുകൊണ്ട് വ്യാപകമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എല്ലായിടത്തും പിന്നെ മണ്ണായിരുന്നു. പിന്നെ കുറഞ്ഞ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക്കാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ചെന്നാലും മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യമാണ്. ഗ്ലാസ്സിൽ കൊടുക്കത്തില്ല. ഇന്നതിന് മാറ്റമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പാത്രം പാത്രം പാത്രത്തിൽ വാഴയിൽ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പാത്രം അശുദ്ധമാകത്തില്ല. നമ്മൾ വിചാരിക്കും വാഴയിൽ ഊണെന്നൊക്കെ എഴുതി വെച്ചിരുന്ന നമ്മൾ വിചാരിക്കും ഇതെന്തോ ഭയങ്കര നമ്മളെ സമ്മാനിക്കണം ബഹുമാനിക്കണം. ഇത് എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിൽ കണ്ട കാഴ്ചയാണ്. എന്താണ്? വയലിൽ പണിയെടുക്കാൻ വരുന്ന ഈ ദളിത്തുകൾക്ക് വാഴയിലയിലെ ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ പാളയിൽ. ഇതാണ് ഇന്ന് ഈ ഹോട്ടലുകളിൽ ചെയ്യുന്നത്. അപ്പോൾ വലിയ കോടതി വെച്ച് വാഴയിലയിൽ കൊടുക്കും ആൾക്കാർ സ്പെഷ്യൽ ട്രീറ്റ്, സ്പെഷ്യൽ ട്രീറ്റ് എന്ന കണക്കാക്കും. ഇതൊക്കെ ആണ് ഈ രീതിയിലൊക്കെയാണ് ഇന്ന് നിൽക്കുന്നത്. എന്തായാലും ഹോട്ടലുകളൊക്കെ ഇപ്പൊ ഗ്ലാസ് ഉപയോഗിക്കുന്നു. എന്നിട്ടാണ് ഇല്ല ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ശരി.